85 ദശകം. ചിരമ്മഗധഭൂവിപ്പൻ തടവിലിട്ടു കഷ്ടപ്പെടും ശതാഷ്ടകയുതായുതദ്വിതയസംഖ്യരാജാക്കളും അനാഥചരണങ്കലയ്ക്കരുളി വിട്ടുതാൻ ദൂതനെ തദീയഗതി നിർവഹിപ്പതിനു വിസ്തരിക്കേണമോ? പറഞ്ഞു മുനി നാരദൻ രണസമുത്സുകൻ തന്നുടാ യുധിഷ്ഠിരമഘോദ്യമം മനസ്സി ചിന്തയായി നിൽക്കവേ അരിപ്പട ജയിച്ചിടാം മഖമതിങ്കലെന്ന് ഉദ്ധവൻ പറഞ്ഞ വിധമായി സ്വകീയരുടണഞ്ഞു യാഗസ്ഥലം. സപത്നികളോടും ഭവാനവിടയെത്തവേ ധർമ്മജൻ ജയിച്ചു സഹജാതരൊത്ത് ഇളവളർന്നു സമ്പത്തുടൻ. ഭവൽകൃപ അതൊന്നിനാൽ അഹഭക്തദാസൻ ഭവാൻ ക്ഷമിച്ചു ജരയെ തടഞ്ഞിടുവതിൽ സഭീമാർജുനൻ. അണഞ്ഞു മഗധന്നിഴും പുരമതിൽ തഥാ മൂന്നുപേർ മഹീസുരരിരുന്നു ഭൂപനൊടു മുഷ്ടിയുദ്ധം വരം. അപൂർണവരനോടകോ രണനിയുക്തനായി ഭീമനും കിരീടിയൊടു കണ്ടു നീ നൃപതിമാർക്കോ പോരേകുവോൻ. പിളർന്നൊരു മരം ഭവാൻ സമരഗർവിയാം വൈരിയേ മരുത്തിനുട പുത്രനാൽ മഹിയിൽ വീഴ്ത്തിരണ്ടായുടൻ നൃപർക്കു വരമുക്തിയും പരമഭക്തിയും നൽകിനാൾ വിരാഗരയച്ചുതാൻ ഭുവനരക്ഷണം ചെയ്യുവാൻ. മുതിർന്നിതു യുധിഷ്ഠിരൻ വലിയ രാജസൂയത്തിനായി തെളിഞ്ഞു നിജഭൃത്യരായി സജലഭൂപരും നിൽക്കവേ ദ്വിജോത്തമപദങ്ങളെ കഴുകുകെന്തു തൊട്ട് അങ്ങയും തുടങ്ങി പറവാനഗോപണി നൃപന്റെ ഭാഗ്യോന്നതി. കൊടുത്തു സഹദേവനാൽ തെളിവിയെന്ന ധർമാത്മജൻ മഖാന്തരമതിൽ ഭവാന് അതുലം അഗ്രപൂജാസുഖം. ജഗൽപതി തെളിഞ്ഞവാർ അമരവൃന്ദവും അർദ്ധരും ജഗത്തും മുഴുവൻ ഹരേ മതി തെളിഞ്ഞു സംതൃപ്തരായി. ചൊടിച്ച ശിശുപാലരും മുനികൾ ഭൂപരം നിൽക്കവേ സഭാന്തരമിതിൽ ജഡൻ പശുവബാലനോ പൂജിതൻ വിഷോക്തികൾ വമിച്ചുടൻ കലണിനീട്ടു പോരിന്നു തദ്വധത്തിനു മുതിർന്നു ഹാ സപതി പാണ്ഡുതൻ പുത്രരും. തടഞ്ഞിതവരെ ഭവാൻ തനതു ശത്രുവിൻ കണ്ഠവും മുറിച്ചു കരതാരിലെ തെളിവിയെന്ന ചക്രത്തിനാൽ വിശുദ്ധിതവ ചിന്തയാലവന് മൂന്നു ജന്മങ്ങളാൽ വളർന്നു മൃതി തേടിടും തവ പദത്തിലെത്തിയിടിനാൻ. മുടിച്ചു മകമോതിനാർ കുതുകമാർന്നു നാനാജനം ജയിപ്പു നൃപധർമ്മജൻ ഹരിജയിപ്പുരുഷ്ടൻ പുമാൻ. സുയോധനസൂചയായി നൃപവരങ്കൽ ദുർബുദ്ധിയാൽ മയാർപ്പിത സഭാന്തരം സ്ഥലജലഭ്രമം നൽകിതാൻ. ചിരിച്ചുപവനാൽ പജൻ ദ്രുപദപുത്രിയും കൃഷ്ണ നിൻകടാക്ഷമതിനാൽ വിവോ ഹൃദയഭീതിയറ്റ ഉത്കടം. ചിരിച്ചുപവനാൽ പജൻ ദ്രുപദപുത്രിയും കൃഷ്ണ നിൻകടാക്ഷമതിനാൽ വിവോ ഹൃദയഭീതിയറ്റ ഉത്കടം. ധരാഭരമകറ്റുവാൻ മുളമുറയ്ക്കു നീ പാകിനാൻ ജനാർദ്ദനമരുൽപുരി നിലയ പാലനം ചെയ്യണേ.